പറയുന്ന കാര്യം വളരെ നേരിട്ടാണ്. ജ്ഞാനിക്ക് എന്താണ്? ലോകം സച്ചിദാനന്ദമാണ്. അജ്ഞാനിക്ക് സച്ചിദാനന്ദം അല്ല. ആർത്തകാതിയിൽ നിന്ന് വരേണ്ട ആവശ്യമുള്ളൂ. അതിന് പകരം എന്തൊക്കെയാ അന്വേഷിച്ച് തിരിച്ചും മറിച്ചും അർത്ഥം പറഞ്ഞു. ഇപ്പോ പൊതുവെ ഈ പ്രസംഗിക്കുന്നവരൊക്കെ ഗുരുദേവകൃതികളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നവരെല്ലാം റെഫർ ചെയ്യുന്ന ഒരു പുസ്തകവും ഡോക്ടർ ഭാസ്കറിന്റെ പുസ്തകമാണ്. കാരണം അതിലെല്ലാ കൃതികളും ഉണ്ട്. പിന്നെ അന്യം കൊടുത്തിട്ടുണ്ട്, അടുത്തും കൊടുത്തിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്നവർക്ക് ഇത് അവസാനത്തെ വാക്കെന്നുള്ള രീതിയിലാണ്. മറ്റുള്ളതിനെയൊക്കെ അപേക്ഷിച്ച് ഭേദമാണ്. പക്ഷെ ഇങ്ങനെയുള്ള പല അബദ്ധങ്ങളും പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. അബദ്ധം അബദ്ധം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. തിരിച്ചും മറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് എന്തോ വലിയൊരു അർത്ഥം പറയും പോലെ അർത്ഥം പറയുക. അപ്പൊ താനെന്തോ വിശേഷ അർത്ഥം കണ്ടുപിടിച്ചെന്നാ പുള്ളി വിചാരിക്കുന്നു. ഒന്നാമത് ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ശരിക്കുള്ള ഒരു സാമാന്യമായെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അർത്ഥം പറയാൻ പറ്റും. ആ സബ്ജക്റ്റിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ച് അർത്ഥം പറയും. പിന്നെ ചില പദ്യങ്ങൾ അങ്ങനെ പലതരത്തിൽ അന്വേഷിച്ചർത്ഥം പറയാം, കുഴപ്പം വരത്തില്ല. അങ്ങനെയുള്ള പദ്യങ്ങളും ഉണ്ട്. ഇതങ്ങനെയല്ല, ഇത് വളരെ സ്ട്രെയിറ്റ് ആണ്. ജ്ഞാനിക്ക് സച്ചിദാനന്ദമാണ് ലോകം, അജ്ഞാനിക്ക് സച്ചിദാനന്ദമല്ല. ആ അർത്ഥം കിട്ടണം. ഇനി എങ്ങനെ അന്വേഷിച്ചാലും എങ്ങനെ അർത്ഥം പറഞ്ഞാൽ അപ്പൊ ഈ ലോകത്തെ ജ്ഞാനി അജ്ഞാനി എന്ന് തരംതിരിച്ചിട്ടാണ് ഈ പറയുന്നത്. അത് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ലോകത്തെ ജ്ഞാനി അജ്ഞാനി എന്ന് തരംതിരിക്കാൻ പറ്റില്ല. അദ്വൈതികളുടെ ഒരു ചിന്താരീതി അനുസരിച്ചിട്ടാണ്. പഴയ അറിവിന്റെ രീതിയും ഇന്നത്തെ അറിവിന്റെ രീതികളും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. പഴയ അറിവ് മാർഗങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ അറിവ് മാർഗങ്ങളല്ല. പഴയ രീതിയിലൊരു പ്രത്യേകത എന്താണ്? ഇതിപ്പോ അദ്വൈതം എന്നുള്ള ഒരു വിഷയമാണ്. പഴയകാലത്തെ ആൾക്കാർ ഈ അദ്വൈതമൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണമെങ്കിൽ ശാസ്ത്രത്തെ കുറിച്ച് നല്ല ധാരണയില്ലാതെ എഴുതാൻ പറ്റും. ഒരു കുട്ടിക്കാലത്ത് തന്നെ ഇത്തരം ശാസ്ത്രങ്ങൾ അത് മാത്രം പഠിച്ച് അതിലറിവ് നേടിയിട്ടാണ് അവര് പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരാള് അദ്വൈതം പഠിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അയാൾക്കന്ന് കുട്ടിക്കാലത്ത് തന്നെ സംസ്കൃതം പഠിക്കാം. സംസ്കൃതം പഠിക്കണമെങ്കിൽ എങ്ങനെയാ പഠിക്കുന്നത്? അമരകോശം മനഃപാഠം ചെയ്യും, അഷ്ടാധ്യായം മനഃപാഠം ചെയ്യും, കാവ്യങ്ങൾ പഠിക്കും. പിന്നെ അത് മാത്രം കൊണ്ട് തീരത്തില്ല, തർക്കം അടിസ്ഥാനപരമായി പഠിക്കും, മീമാംസ പഠിക്കും. അങ്ങനെ പല ശാസ്ത്രങ്ങൾ ഒരേപോലെ കുട്ടിക്കാലം പോലെ പഠിച്ചു വരുന്നുണ്ട്. അവരൊരു 10-25 വയസ്സാകുമ്പോൾ ഈ ശാസ്ത്രങ്ങളെല്ലാം അവരുടെ ഗുരുക്കന്മാരിൽ നിന്നും നല്ല അറിവ് നേടും, ഒരു സാമാന്യ അറിവ് നേടും. അത് പിന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെ സ്പെഷ്യലൈസ് ചെയ്യാനുള്ളവർ അങ്ങോട്ട് വരും. ചിലര് ചിലപ്പോൾ വ്യാകരണം അങ്ങോട്ട് പഠിക്കാൻ പോകും, ചിലർ മീമാംസയിലേക്ക് പോകും, ചിലർ അദ്വൈതത്തിലേക്ക് തിരിഞ്ഞു പോകും. എന്തായാലും എല്ലാത്തിനും അവർക്ക് സാമാന്യമായ നല്ല അറിവാണ്. അന്നത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ അദ്വൈതം തന്നെ ശങ്കരാചാര്യരുടെ കാലം, ശങ്കരാചാര്യർ വളരെ വിപുലമായി അതിനെ വിശദീകരിച്ചു. പിന്നെ അതിന്റെ വ്യാഖ്യാതാക്കളുടെ കാലമാണ് വരുന്നത്. അതിന്റെ വ്യാഖ്യാതക്കൂടെ ഒരുപാട് ആൾക്കാർ വന്നു. പഞ്ചപാതിക എഴുതിയാള്, ഭാഗവതീകാരൻ, ശ്രീശ്വരാചാര്യർ, അതിനെ തുടർന്ന് പിൽക്കാലത്ത് വന്ന പയ്യാദീക്ഷതർ, മൻസൂര സരസ്വതി, വിദ്യാരണ്യസ്വാമി, ഇവരൊക്കെയുള്ളവർ എല്ലാ ശാസ്ത്രങ്ങളിലും ഒരുപോലെ പ്രാഗഭ്യമുള്ളവരും. ഇവരുടെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരുടെ പൂർവികന്മാരെന്താണോ അറിഞ്ഞിരുന്നത് അതിലും കൂടുതൽ അവർ മനസ്സിലാക്കി പല വിഷയങ്ങളെ സംബന്ധിച്ചു. കാരണം ഈ ശാസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടും വികസിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോ ആചാര്യന്മാരെക്കാൾ കൂടുതൽ ചിന്തിക്കുക, കൂടുതൽ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് വന്നത്. പക്ഷെ അതൊരു 10, 14, 15, 16 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ആ പഠനവും ആ ചിന്താഗതിയും എല്ലാം ക്ഷീണിച്ചു പോയി. വിദേശികളുടെ ആക്രമണവും ഭരണവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള പഠന സമ്പ്രദായങ്ങളെ പോഷിപ്പിക്കാൻ ആരും ഇല്ലാതെ വന്നു. അവിടെ ഇവിടേക്ക് ചില ഗുരുവിനങ്ങളിലൊക്കെ നടന്നു എന്നുള്ളതേ ഉള്ളൂ. പോഷിപ്പിച്ചൊക്കെ ഇതൊക്കെ പോഷിപ്പിച്ചിരുന്ന രാജാക്കന്മാരാണ്. അവരെല്ലാം പോയി, വിദേശികൾ ഭരണം എടുത്ത് അവരെന്തെങ്കിലും കാശ് മുടക്കാതെയായി. പിന്നീട് സംഭവിച്ചത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, അതുവരെ ഇത് എന്താണ് വളരെ പുരോഗമിച്ചു വന്നത്, പിന്നെ ഇത് താഴാൻ തുടങ്ങി. ഇന്ന് വരെയും അതിങ്ങനെ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ആ മാക്സിമം വരെ എത്തിയപ്പോൾ എന്താണ്, ഗുരുനാഥന്മാരെക്കാളും ശിഷ്യന്മാരും വലിയ വലിയ പണ്ഡിതന്മാരായി അങ്ങനെ പോകും. അപ്പൊ തത്വശാസ്ത്രത്തിലൊക്കെ വളരെ വ്യക്തമാണ്. ഗുരുവിന്റെ ഗ്രന്ഥങ്ങളെയൊക്കെ ശിഷ്യന്മാർ ഖണ്ഡിക്കും, കാരണം അവരതിൽ കൂടുതൽ ചിന്തിക്കും മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങനെ വളർന്നു വന്നാണ്. ഒരു പരിധി വന്നപ്പോ ഇതിനാരും വളർത്താനില്ലാതെ വന്നപ്പോ ഇതിനെ ക്ഷീണിക്കാൻ തുടങ്ങി. പിന്നീട് ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്, ഈ ഗുരുക്കന്മാരുടെ അറിവ് ശിഷ്യന്മാർക്കില്ലാതെ അങ്ങനെ ഇത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി ശോഷിച്ച് ആണ് ഇപ്പൊ വന്നിരിക്കുന്ന. ഇപ്പൊ ഇതിന്റെ വളർച്ചയല്ല, ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ ഒരു തളർച്ചയുടെ കാലമാണ്. അന്നത്തെ കാലത്തൊക്കെ 5 വയസ്സ് മുതൽ ഇത് പഠിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്ത് എന്താ ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പഠിക്കാൻ പോകുന്നവര് ഞാൻ തുടങ്ങുന്നത് 10-25 വയസ്സിലാണ് തുടങ്ങുന്നത്. സംസ്കൃതം കാണുന്നതും എഴുതുന്നതും വായിക്കുന്നതും അതിനുശേഷം പഠിച്ച പിന്നെ എനിക്ക് കുറേക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 10-45 കൊല്ലം ഞാൻ എന്ത് ചെയ്തു, ഇനി തന്നെ പഠിപ്പിച്ചിരുന്നോണ്ടാണ് എനിക്കിത് കുറച്ച് കാര്യങ്ങൾ ഉപസ്ഥിതമാക്കാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ ഒരാള് ഇത് പഠിക്കുകയും പിന്നെ അതിൽ തന്നെ തുടരുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അവരൊന്ന് ചോദിച്ചു വരികയാണ് ചെയ്യുന്നു. പിന്നെ ചോദിച്ചു ഞാൻ കാശി ചെന്നപ്പോ അവിടെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയും എല്ലാ ശാസ്ത്രങ്ങളും വലിയ തഴക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു എല്ലാം. അവരെ നിന്നൊക്കെ എനിക്ക് അല്പസ്വല്പേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം അവര് ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് 10-50 വയസ്സ് കഴിഞ്ഞവരാണ്. അവരുടെ അറിവെന്ന് പറയുന്നത് ഈ എല്ലാ ശാസ്ത്രങ്ങളുള്ള വിപുലമായ അറിവാണ്. ഞാനെന്റെ 25-ാമത്തെ വയസ്സ് അവിടെ ചെന്ന് ഇവരിൽ നിന്ന് കുറച്ചു കാലം പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അറിവിന്റെ ഒരു ചെറിയ അംശമേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ നമ്മളിതൊക്കെ സ്വയം പഠിച്ചും പഠിപ്പിച്ചും വിപുലപ്പെടുത്തിയെടുക്കുന്നു. അപ്പോ ഇന്ന് ഇതെന്ന് പറയുന്നത് ശോഷിച്ചു വരുന്ന കാലമാണ്. ഇപ്പൊ എന്റെ അടുത്തുനിന്ന് പഠിക്കുന്നവര് ഞാൻ ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ സ്വാഭാവികമായിട്ടും അതിന്റെ സാധ്യത എന്നെക്കാളും കുറഞ്ഞ അറിവിനെ വഴിയുള്ളൂ. എന്തുകൊണ്ട്? ഇവർ കുറച്ചൊക്കെ 2, 3, 4 വർഷമൊക്കെ എന്തെങ്കിലും പഠിച്ചിട്ട് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പയറ്റുകയാണ്. ഇതുമായിട്ട് പിന്നെ അവർക്ക് യാതൊരു ബന്ധമില്ല. ഇതിനുള്ള ടേസ്റ്റ് അവരിതുപോലെ ജീവിതകാലം മുഴുവൻ ഇതേ പണിയായിട്ട് നിന്നാലേ അവർക്ക് അങ്ങനെ എന്നെക്കാളും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെന്നില്ല. പക്ഷെ അതിനുള്ള അവസരം കുറവാണ്, അവർക്ക് താല്പര്യം പോകും. അങ്ങനെ വരുമ്പോ എന്തോ വരുന്നു ഇങ്ങനെ ചോദിച്ചു. എന്നാൽ ഇങ്ങനെയുള്ള ഈ ശാസ്ത്രങ്ങളിൽ ഒരു പരിചയവും ഒരു പരിശ്രമവും ചെയ്യാത്ത ആൾക്കാർ ആണെന്ന് വ്യാഖ്യാനിക്കുന്നു. അവരതിന്റെ അടുത്തുകൂടി ഒന്നും പോയിട്ടില്ല. ആധികാരികമായ വ്യാഖ്യാനം എഴുതുന്നത് അങ്ങനെ. അങ്ങനെയൊരു പ്രശ്നമാണ്. അപ്പൊ പഴയ ആ ശാസ്ത്രം വളർന്ന് ഇന്നെത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ പഠിപ്പിക്കുന്നവരെക്കാളും കുറഞ്ഞ അറിവേ നമുക്ക് നേടാൻ പറ്റും ആ പഴയ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച്. എന്തുകൊണ്ട്? നമ്മളെ പഠിക്കലും പഠിപ്പിക്കലും ആ രീതിയിലാണ് പോകുന്നത്. ഇതിങ്ങനെ ശോഷിച്ച് ശോഷിച്ച് വരത്തേ ഉള്ളൂ, ഇതിനി വികസിച്ച് വരത്തില്ല. പഴയ രീതിയിലേക്ക് വരാൻ വളരെ അപൂർവം എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ അങ്ങനെ നേടിയാലായി. കാരണം ഇതിന്റെ അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇതൊക്കെ പറഞ്ഞാൽ താല്പര്യമുള്ളവരും ശ്രദ്ധിക്കുന്നവരും ഒക്കെ കുറഞ്ഞു വരികയാണ്. പിന്നെ ഇന്നിപ്പോ ഇതൊക്കെ പഠിക്കുന്നത് എന്താണ്? ഒരു സിലബസ് അനുസരിച്ച് പഠിക്കുക, ഒരു ജോലി കിട്ടുക. അപ്പൊ അവർ സിലബസിനകത്ത് കിടന്ന് ഇറങ്ങത്തേ ഉള്ളൂ. അത് നേരെ അവർക്ക് പഠിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാനാണെങ്കിൽ. അപ്പോ എപ്പോഴും എന്ത് സംഭവിക്കുന്നു, ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറയുന്നതാണ്, പഠിപ്പിക്കുന്ന ആളിനെക്കാളും അറിവ് കുറഞ്ഞു വരും പഠിക്കുന്ന ആൾ. പിന്നെ അവർ പഠിപ്പിക്കുന്നവരെങ്ങനെയിരിക്കും? കുറഞ്ഞു വരും. അങ്ങനെ അങ്ങനെ ഇത് ചോദിച്ചു ചോദിച്ചു ചോദിച്ചു. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്നുവെച്ചാൽ ഇതെങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പോക്കെങ്ങോട്ടാ? നാശത്തിലേക്കാ പോകുന്നത്. ഇത് വളരാനുള്ള ചാൻസ് ഇല്ല. ഇന്നത്തെ ലോകത്ത് ഇതിനെ വളർന്നു വരുന്നതിനുള്ള ഒരു അവസരങ്ങളുമില്ല. കുറഞ്ഞു കുറഞ്ഞു ചിലർക്ക് ചില ആശ്രമങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരും പഠിച്ചു വന്നു കഴിഞ്ഞാൽ പുതിയ തലമുറയിൽ, കാരണം ഇന്ന് പഠിച്ചാൽ അതിന് അത് ഉപജീവന മാർഗം കൂടെ ആവണം, അതാകുന്നില്ല. അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇത് പോയി ഞാനിപ്പോ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇങ്ങനെ ആശ്രമമൊക്കെ ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് ആരെങ്കിലും ഭക്ഷണം തരും, നിങ്ങൾ തരും. യാതൊരു കംസ്യം വേണ്ട, തന്നാ തന്നെ എന്താണ്, എന്തായിരിക്കും തരുന്നത്? അപ്പോ ഇതൊരു ഉപജീവന മാർഗമാക്കിയാലേ ആയാലേ ഇത് നിലനിൽക്കത്തുള്ളൂ. അതില്ല, കാരണം ഇതിന് ആവശ്യക്കാർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ ഇതൊന്നും ഇല്ലാത്തവർ എന്നെക്കാളും നല്ല സ്റ്റാൻഡേർഡായി ജീവിക്കുന്നുണ്ട്. വിശാലാനന്ദ സ്വാമി നല്ല സൗകര്യത്തിൽ ജീവിക്കും, ഇതിനൊന്നും ആവശ്യമില്ല. സന്യാസി ആയാൽ തന്നെ സൗകര്യത്തിൽ ജീവിക്കണമെങ്കിൽ ഇതിനൊന്നും യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഓരോ പിന്നെ ഇതിന് ഇതിലൂടെ ആരും മുമ്പോട്ട് പോകും? ആരും പോകത്തില്ല. ഓ, ഇത് ചോദിച്ച് ചോദിച്ച് ഇതങ്ങനെ ഇച്ചു പോകത്തേ ഉള്ളൂ. മുമ്പോട്ട് പോകാൻ ചാൻസ് കുറവാണ്. അപ്പോ ഇതിൽ വരുന്ന പ്രശ്നം ഇതാണ്. പഴയ നമ്മുടെ ആചാര്യന്മാരെക്കാളും നമ്മുടെ അറിവ് സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സൃഷ്ടിച്ച് ഇങ്ങനെ വരികയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിന്റെ പോകുന്ന അങ്ങനെയാണ്. ആ സമയം ആധുനിക ശാസ്ത്രത്തിന്റെ രീതി അങ്ങനെയല്ല. കാരണം എന്താണ്? ഇന്നത്തെ സിലബസ് പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ സിലബസ് എല്ലാം അടുത്ത വർഷം പഠിക്കും. അവരെന്ത് ചെയ്യുന്നു? അധ്യാപകരെക്കാളും വിദ്യാർത്ഥികളുടെ അറിവ് കൂടി വരികയാണ്. കൂടി വരികയെന്ന് വെച്ചാൽ അവർക്ക് പുതിയ പുതിയ അറിവ് നേടുകയാണ്. പിന്നെ അധ്യാപകരിൽ നിന്ന് അവർക്കൊന്നും നേടാനില്ല. സബ്ജക്റ്റ് തന്നെ മാറി മാറി വരികയാണ്, പുരോഗമിച്ച് പുരോഗമിച്ച് പോവുകയാണ്. ഒരിക്കൽ ഞാൻ കാശിയിൽ വെച്ച് അവിടെ ഒരു സ്വാമിക്ക് അസുഖമായി. അപ്പോ ബ്രെയിൻ ഹെമറേജ് ആണ്. അപ്പൊ ഞാനൊരു തമിഴ് ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ, അദ്ദേഹത്തെ ഒരു പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു, തമിഴ്നാട്ടുകാരനായിരുന്നു. അവിടെ വന്നൊരു വനപ്രസ്ഥ ജീവിതമാണ്. ഞാൻ പുള്ളിയെ പോയി കണ്ട് ഇദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു എനിക്കത് ചികിത്സിക്കാനേ പറ്റത്തില്ല, പുള്ളി പഴയ ന്യൂറോ സയൻസാണ്, എന്തുകൊണ്ട് ഇന്ന് അതൊക്കെ മാറിപ്പോയി, ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും കൊണ്ടൊന്നും ചികിത്സിക്കാൻ പറ്റില്ല, ചികിത്സ ശരിയാകത്തില്ല. അപ്പൊ അന്ന് അമേരിക്കയിൽ പോയി പഠിച്ചു വന്ന ഒരാൾ, അമേരിക്കയിലോ ഡൽഹിയിലോ പോയിട്ട് വന്ന ആളെ കൊണ്ട് അവനെ ചികിത്സിച്ചത്, ലേറ്റസ്റ്റ് അറിവും കൊണ്ടുവന്നാലേ ചികിത്സിക്കാൻ പറ്റും. എന്തുകൊണ്ട് അറിവ് പഴയതുപോലെ എന്താണ്, ഗുരുവിന്റെ അറിവല്ല ശിക്ഷയല്ല, ഗുരുവിന്റെ അറിവ് അല്ല പുതിയ അറിവാണ് ശിക്ഷ. ഇന്നത്തെ എല്ലാ വിദ്യകളും അങ്ങനെ പോകുന്നു, ഗുരുവിന്റെ അറിവിനേക്കാളും ശിഷ്യന്റെ അറിവ് അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ അത് ഈ മൊബൈൽ പോലെയാണ്, നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യണം, ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് വർക്ക് ചെയ്തിട്ട് ഉപയോഗമില്ലാതായി വൈറസ് കയറും. എന്തുകൊണ്ട്, ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഡെയിലി ലോകം മുഴുവൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ പുതിയ പുതിയ സംഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരാളൊരു ഫോൺ തന്നു, നല്ല ഫോൺ, ഒരു മൂന്നാല് വർഷം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്, അതിനവർ അപ്ഡേഷനൊന്നും തരുന്നില്ല, നമ്മൾ ഇനി പുതിയത് വാങ്ങിക്കാൻ പറയുകയാണ്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് വേറൊരു ഫോൺ വന്നു. മറ്റേ ഫോൺ അങ്ങനെ തന്നെയുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നുവെച്ചാ എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ പഴയതുപോലെ ഗുരുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിദ്യ ശിഷ്യന് അങ്ങനെ പറയാൻ പറ്റില്ല. ഗുരു കാലഹരണപ്പെട്ടു, പഴയ പ്രൊഫസർമാർക്കൊന്നും ഇന്ന് പുതിയ രീതിയിൽ അവര് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരും എന്ത് ചെയ്യണം എന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. മരിക്കുന്നതുവരെ എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പുതിയ വിദ്യ പോലെ അല്ല ഈ പഴയ വിദ്യ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ട് രീതിയിലാകും. പുതിയ വിദ്യയിൽ നിന്നിപ്പോ ഗുരുക്കന്മാരും വേണ്ട, പഴയ വിദ്യയിൽ നിന്നും ഗുരുക്കന്മാർ ഒരു പരിധി വരെ കൂടിയിരിക്കും. പുതിയ വിദ്യയിൽ ഗുരുക്കന്മാരെ ആവശ്യമില്ല. എന്തുകൊണ്ട്, ടെക്നോളജി അത്രയും വിപുലമാണ്. പുസ്തകം വെച്ച് പഠിക്കുന്നത് തന്നെ പോയി, ആരെങ്കിലും അടുത്തുനിന്ന്, എല്ലാം സ്വയം പഠനമാണ്. വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് ഇവിടെ എങ്ങനെ മാറിക്കൊണ്ടുവരുന്നു, ഉയർന്ന ക്ലാസ്സുകളിൽ പോയാലും എന്താണ് ലെക്ചറിങ് കേൾക്കുകയല്ല ചെയ്യുന്നത്, അവരെല്ലാം സ്വയം പഠിക്കുകയായിരുന്നു. റിസർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, സ്വയമാണ് എല്ലാം കണ്ടെത്തുന്നത്. അപ്പോൾ പഴയ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ അറിവിനേക്കാൾ കുറവായിരിക്കും നമ്മുടെ വിദ്യ. പുതിയ വിദ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗുരുവിന്റെ വിദ്യയെ കടത്തിവിട്ടുന്നതായിരിക്കും പുതിയ അറിവ്. അപ്പൊ അവിടെ ഗുരുക്കന്മാർക്കൊന്നും വലിയ പ്രസക്തിയില്ല. അങ്ങനെ വരും. അപ്പോ ഈ വിദ്യകള് രണ്ടും ഇങ്ങനെ രണ്ട് വഴിക്കാണ് പോകുന്നത്. പുതിയ വിദ്യകളെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വികസിച്ച് വികസിച്ച് പോകുന്നു, പഴയതെല്ലാം ചുരുങ്ങി ചുരുങ്ങി വരുന്നു. അപ്പോ മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇതായിരിക്കും പഴയത്, പഴയതൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഉപയോഗമില്ല ആൾക്കാർക്ക്, അത് പ്രയോഗിക്കാനും പറ്റത്തില്ല. അപൂർവം ചില സ്ഥലങ്ങളില്, ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അതൊക്കെ ഉപയോഗപ്പെടൂ. ആൾക്കാർ പുതിയ ലോകത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് എന്ത് ഇന്ന് ആശ്രമങ്ങളിലൊന്നും ആരും വരാത്തത്, പഠിക്കാനൊന്നും വരാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട്, അവർക്ക് ഈ പഴയ വിദ്യ അവർ വേണ്ട, പുതിയ വിദ്യ, അവർ പുതിയ വിദ്യയിലേക്ക് പോവുകയാണ്. ആണോ, പുതിയ വിദ്യയിലേക്ക് അവർ പോവുകയാണ്. കാരണം എന്തുകൊണ്ട്, മനുഷ്യന്റെ ജീവിതം അവന്റെ ഉപജീവനമാർഗം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പഴയ വിദ്യ കൊണ്ട് ഉപജീവനം നടക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെങ്കിൽ, പിന്നെ ഇന്നിപ്പോ യൂണിവേഴ്സിറ്റികളും അവിടെ ചില സിലബസുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ തീരെ അതിന്റെ മൂല്യശോഷണം വന്ന് കുറെയൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ എന്താണ് ഒരു ശാസ്ത്രവും അതാത് രീതിയിൽ അപൂർവം ചില സ്ഥലങ്ങളിലെ ഉള്ളു. വടക്കേന്ത്യയിലൊക്കെ ചില ആശ്രമങ്ങളോ അവിടെയൊക്കെ ഉള്ളു. അപ്പൊ നമ്മള് ഇന്നിത് മനസ്സിലാകുമ്പോ, ഇത്തരം കൃതികൾ മനസ്സിലാകുമ്പോ ഇന്നത്തെ ലോകം എങ്ങനെയാണത് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടി വരും. പഴയത് മാത്രം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇന്നത്തെ ലോകത്ത് ആൾക്കാർ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? പഴയതിനെ പുതിയതായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. പഴയത് പഴയത് തന്നെ, പുതിയത് പുതിയത് തന്നെ. പക്ഷെ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പഴയ ആൾക്കാർ എങ്ങനെ കണ്ടു, പുതിയ ആൾക്കാർ എങ്ങനെ കാണും. ഇപ്പൊ ഞാനിക്ക് സ്വത്ത് ഇടതെന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പോ ഞാനി എന്ന് പറയുന്നത് ഇനി മുമ്പോട്ട് ചെല്ലുമ്പോ എന്താണ് എല്ലാ അർത്ഥത്തിലും ഉള്ള ഒരു ജ്ഞാനി കണ്ടുകിട്ടാൻ പാടായിരിക്കും. നമുക്കിങ്ങനെ പടങ്ങൾ വെച്ചിട്ട് ഞാനി ഞാനി എന്ന് പറയാനേ പറ്റും. കാരണം എന്ത് വേണം? ഒന്ന്, ഇതുപോലെയുള്ള ശാസ്ത്രങ്ങളിലൊക്കെ അറിവ് വേണം. മറ്റൊന്ന്, നാടൻ വീടും ഒക്കെ വിട്ട് കാട്ടി പോയാലും തപസ് ചെയ്തവരുമായിരിക്കും. രണ്ടും കൂടെ ഉള്ളവരെ ഇന്ന് കിട്ടുമോ? ഇനി കിട്ടുമോ? ഇനി കിട്ടത്തില്ല. ഇനി നാട് വിട്ട് കാട്ടി പോകാൻ പറ്റില്ല, തപസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തപസ് ചെയ്തെങ്കിൽ പിന്നെ സമാധി എങ്ങനെ ഉണ്ടാവും? അപ്പൊ പിന്നെ ഇതുപോലെ സമാധി കുറിച്ച് വർണ്ണിച്ചൊക്കെ ആർക്ക് എഴുതാൻ പറ്റും? ഇതെന്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ ആർക്ക് എഴുതാൻ പറ്റും? അപ്പൊ പടം വെച്ചേ ഇനി ജ്ഞാനികളെ കാണാൻ പറ്റും. അങ്ങനെ സമാധിയെ കുറിച്ച് പറയാനൊന്നും ഇനി ആൾക്കാരുണ്ടാകത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറയാൻ എനിക്ക് സമാധി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലെ കൃക്കന്മാരായിരിക്കും. അതിനും ആള് കിട്ടും, ഭക്തന്മാര് കാണും. ഏതെങ്കിലും വൃത്തം പറഞ്ഞാൽ ഇല്ലെങ്കിൽ എന്താണ് ഈ പൊട്ടക്കഥകളും പച്ചക്കഥകളും പറഞ്ഞ് സമൂഹത്തെ മുഴുവൻ പറ്റിക്കുന്ന കുറെ ഗുരുക്കന്മാരുണ്ടല്ലോ. ഒരു പൊട്ടക്കഥ എഴുതി ഒരുപാട് അവാർഡൊക്കെ വാങ്ങിയ ഒരാളുണ്ടല്ലോ, എന്തായാലും പേര് നമ്മൾ ആയം അമ്മ എന്ന്. അതെ, അതെ, അതെ. വേറും പൊട്ടക്കഥ പറഞ്ഞിട്ട് ആൾക്കാരെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിന്ന് ഇത് മുമ്പോട്ട് പോകും. അതൊക്കെ പോകും. ഗുരുവിന്റെയൊക്കെ ശുദ്ധമായ മാർഗത്തിൽ പോകത്തില്ല ആ രീതിയിൽ പോകാൻ. ഇതിനി ഇതൊക്കെ ഇനി നടക്കും, കുറെ കാലം കൂടെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോ മോഡി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് അതിനുള്ള ചാൻസും കുറഞ്ഞു വരികയാണ്. എങ്ങനെയെന്നറിയോ? അറിയാമോ? മോഡി ഇന്ത്യ ഭരിക്കുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള തട്ടിപ്പുകാർക്കുള്ള അവസരങ്ങളും കുറഞ്ഞു വരികയാണ്. ഇതാണോ മോഡി ചെയ്യുന്ന? എന്താണ് അറിഞ്ഞു അറിയാതെ ചെയ്യുന്നത്? ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വികാസത്തിന് വേണ്ടിയുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന വികസനം, പിന്നെ സയൻസിന്റെ മേഖല വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എല്ലാ തരത്തിലും. അതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയം എന്തായാലും ശരി, സംഗതി നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ചില അന്ധമായ രാഷ്ട്രീയ എതിർപ്പെങ്കിലും സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭയങ്കരമായ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് മോഡി സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മോഡി കയറിയപ്പം പറഞ്ഞത് പ്രണവതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയാണെന്ന്. അത് ഒരിക്കലേ പറഞ്ഞുള്ളൂ, പിന്നെ മനസ്സിലായി അബദ്ധമാണ്. അത് ആവർത്തിക്കുന്നില്ല, പുള്ളിക്ക് മനസ്സിലായി. ആളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക വികസനത്തിന് ഭയങ്കരമായ ഊന്നൽ കൊടുക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എന്തുവരും? ജനങ്ങൾക്ക് വിവരമുണ്ടാകും, ബോധമുണ്ടാകും. അങ്ങനെ ബോധം ഉണ്ടായി വരുമ്പോൾ ജനങ്ങൾക്ക് ശാസ്ത്രീയമായ ബോധം ഉണ്ടായി വരുമ്പം പിന്നെ ഈ തട്ടിപ്പുകാരെല്ലാം കട്ടയും പടവും മുടക്കും. ജനങ്ങൾക്ക് എങ്ങനെയാണോ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ സംഭവിച്ചത്, അവിടെയൊക്കെ എന്താണ് ജനങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായി അറിവുണ്ടായി എല്ലാം വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അവിടുത്തെ പള്ളികളെല്ലാം ഇപ്പം സൂപ്പർ മാർക്കറ്റാണ്. പള്ളിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അവരതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെല്ലാം സൂപ്പർ മാർക്കറ്റാക്കിയാണ്. അപ്പൊ ഇവിടെ ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന സൂപ്പർ മാർക്കറ്റ് കെട്ടയല്ലേ, ഭാവിയിൽ ഇതൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നു മുമ്പോട്ട് പോകുന്നു. മനുഷ്യന് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറും, ഡെവലപ്മെന്റ്സുകൾ വരും. അപ്പോൾ ഈ പറയുന്ന എല്ലാ തട്ടിപ്പുകാരുടെയും പിന്നെ ഇതിന്റെയൊക്കെ അധ്യയനം നടക്കും. അങ്ങനെ പഴയൊരു ഫിലോസഫി എന്നുള്ളതാണെങ്കിൽ എന്തായിരുന്നു പഴയ ആൾക്കാർ ചിന്തിച്ചത് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാഗത്തോടെ ഇതിന്റെ പഠനങ്ങളെല്ലാം നടക്കും. നടന്നാലും അവർക്ക് എന്തുവരും ബോധമുള്ള ആൾക്കാരായി, ബോധമുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് അതിൽ പിന്നെ തട്ടിപ്പ് നടക്കത്തില്ല, അതിൽ നിന്ന് ജനങ്ങൾ കരകയറി കരകയറി വരും. അതുകൊണ്ടാണ് അവിടെ ഒന്നും ഈ പള്ളി ബിസിനസ് നടക്കാത്തത്. ഇപ്പൊ കുറച്ചു കഴിയുമ്പോൾ ഇവിടെ അമ്പല ബിസിനസും താഴെ അത് നടക്കത്തില്ല. അത് തന്നെ വിദേശത്ത് കാരണം ഈ പണിയുന്ന സ്ഥലങ്ങൾ നോക്കിയാണ്, പണിയുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ ബോധം വന്ന രാജ്യങ്ങളും ബോധം വരാത്ത രാജ്യങ്ങളും. സമ്പത്തുള്ളതുകൊണ്ട് ബോധം വരണമെന്നില്ല, സമ്പത്തുണ്ട് ബോധമില്ലാത്ത രാജ്യമാണ് അമേരിക്ക, അവിടെ പള്ളി പണിയാൻ പോയി, ജനങ്ങൾക്ക് അവിടെ ബോധമില്ല, മനസ്സിലാ സാമാന്യ ജനങ്ങൾ. അപ്പൊ സാമാന്യ ജനങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ബോധം വന്ന സ്ഥലങ്ങളെയാണ് സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നൊക്കെ പറയും, അവിടെ ഇതൊന്നും നടക്കില്ല. അതാണ് എന്റെ വ്യത്യാസം. കേവലം ഭൗതികമായ വളർച്ച പോരാ, സാമാന്യ ജനങ്ങൾക്ക് ബോധം ഉണ്ടാവണം. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിലൂടെ ബോധം ഉണ്ടായി വരുമ്പോൾ അതിൽ നിന്ന് മാറി വരും. പിന്നെ നമ്മളിവിടുന്ന് പോയി പുറത്തൊക്കെ ഈ അമ്പലം പണിയുന്നില്ലേ, പല രാജ്യങ്ങളിലും എനിക്ക് പരിചയക്കാറുണ്ട്. എന്നുവെച്ചാൽ ഈ നാട്ടുകാരിൽ ആ നാട്ടുകാർ, അപ്പോ അവിടെയൊക്കെ ഈ അമ്പലങ്ങൾ പണിയും ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുന്ന് അവിടെ ചെന്ന് താമസിക്കുന്ന വിവരദോഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരെ അവിടെ പോകാറുള്ളൂ, മറ്റുള്ളവരൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ വർക്കല ബീച്ച് വരുമ്പോൾ സായിപ്പന്മാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങിപ്പോകുന്നില്ല, ഇതിവിടെ എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി വരുന്നതാണ്. അത് അവരുടെ ഒരു ക്യൂരിയോസിറ്റിയാണ്. അതിനപ്പുറം വളരെ കുറവാണ്. ഇനി ഇടയ്ക്കൊക്കെ ഒരു വലിയ ഇതൊക്കെ ഉണ്ടായി, ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം, അവരൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് അത് നിർത്തി ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. അവരിപ്പം ലോകം മുഴുവൻ പൈസ ഉണ്ടാക്കുന്ന ഹോട്ടൽ നടത്തിയും മറ്റ് പരിപാടികളിലൂടെയൊക്കെയാണ്, കാരണം മറ്റേ രീതിയിൽ പൈസ കിട്ടുന്നില്ല, അങ്ങനെ കിട്ടുന്നില്ല. ഈ അടുത്ത കാലത്ത് വന്നവര് തന്നെ എല്ലാവരും ബിസിനസ്സിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഈ ബിസിനസ്സിലേക്ക് തിരിയുന്നതുകൊണ്ടാണ് എല്ലാ പെട്ടെന്ന് വളർന്നു വന്ന ആത്മീയ പ്രസ്ഥാനങ്ങളും ആത്മീയതയല്ല ഇപ്പൊ അവർ പറയുന്നത്. അവരെല്ലാം ഓരോരോ പുതിയ പുതിയ ബിസിനസ്സുകളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങും, അല്ലാ കാശ് കിട്ടത്തില്ല, നല്ല ബിസിനസ്സുകൾ എന്തെങ്കിലും തുടങ്ങും, അല്ല മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാവരും അതാ ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഈ പോയി കിടക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പണിയുന്നത്, അവരാണ് ഇവിടുത്തെ കസ്റ്റമർ. ഗുരുദേവൻ പറഞ്ഞില്ലേ അത് തന്നെ നടക്കും, എന്താ പറഞ്ഞത്, ഈ അമ്പലങ്ങളെല്ലാം കുറച്ചു കാലം കഴിയുമ്പോ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. മനുഷ്യന് വേറെ എന്തെങ്കിലും അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഗുരു പറഞ്ഞത് ഗുരു ദീർഘദർശിയാണ്, പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പോലും ശ്രദ്ധിക്കുന്നു ഗുരു എന്താ പറഞ്ഞു. അത് തന്നെ സംഭവിക്കും 100%. ഈ എന്താണ് കപട ഗുരുക്കന്മാരിൽ നിന്നും ഗുരുവിനുമുള്ള വ്യത്യാസം അതാണ്. നിങ്ങളെല്ലാം അനുകരിക്കുന്ന ഇപ്പൊ ഈ കപട ഗുരുക്കന്മാരെയാണ്, നിങ്ങളാരും ഗുരുവിന്റെ അനുയായികളല്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഗുരു പറഞ്ഞത് എന്നെ യഥാർത്ഥമായി വരും. ഇതിനെ ഇതൊക്കെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞു. ശ്രീരാം ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഗുരുവിന്റെ ആശയമൊന്നുമല്ല, മനുസ്മൃതി അത് നേടി വെച്ചിരിക്കുകയാണ്. അത് പഠിപ്പിക്കാനേ കൊള്ളത്തില്ല. അത് പറയുന്ന ഒരു ജാതി ഒരു മതം ഉള്ള ഒരു കാര്യങ്ങളും ഗുരു പറഞ്ഞതുമായിട്ട് ബന്ധമുള്ള കാര്യമില്ല. അത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത് ഒഴികെ ബാക്കിയെല്ലാം ആത്മാനന്ദ സ്വാമി പഴയ കിതാബുകൾ നോക്കി എഴുതി വെച്ചാണ്. അതിന് ശ്രീനാരായണ ധർമ്മം എന്ന് പേരിടാനേ പാടില്ല. അതൊക്കെ സാമാന്യമായി പറയുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് അതിനൊക്കെ മാറ്റം വന്നില്ല. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇന്നത്തെ മനുഷ്യർ അങ്ങനെയൊന്നുമല്ലല്ലോ പഠിക്കുന്നത്. ഒരു ആശയം എന്നുള്ളതിലേക്ക് എന്താണ് ശുദ്ധി വേണമെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. അതിനപ്പുറം എന്താണോ അതീ പറയുന്ന ഒരു കാര്യങ്ങളും പ്രസൂതി ഗ്രഹം ഇന്നാരാ ഉണ്ടാക്കുന്നു ഇതൊക്കെ ഈ മനുസ്മൃതിയിലും മറ്റും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം കാലഹരണപ്പെട്ട ഈ ശ്രീനാരായണ ധർമ്മത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും അത് എടുത്ത് ഈ കാട്ടിക്കളയണമെന്ന്. പക്ഷെ ഞാൻ ഇവിടുത്തെ ഭരണത്തിൽ ഇടപെടാത്തതുകൊണ്ടാണോന്നും ചെയ്യാത്തത്. പഴയ കാലങ്ങളിൽ ഞാൻ എടുത്ത് കാട്ടിക്കളഞ്ഞത് ഒന്ന് പുറത്ത് കാണിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ എഴുതി വെച്ചവനും വരുന്നവനും വിവരമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് ചോദിക്കും ഇതൊക്കെയാണോ ഗുരുവിന്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാലത്ത് ഫോട്ടോ എടുത്തിട്ട് ടച്ച് ചെയ്താൽ ശരിയാക്കണം. അപ്പോൾ അത് പല രീതിയിലും ആകും. ഇന്നത്തെ പോലെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇല്ലല്ലോ. അതുകൊണ്ട് ഫോട്ടോ എന്ന് പറയുന്നതും ഒന്നും ഒറിജിനലല്ല. അത് ഒന്നും ശരിയായ കാര്യമല്ല. അതിപ്പോ ഡിജിറ്റലൈസ് ചെയ്ത് കുറച്ച് ഭംഗിയാക്കി എടുക്കണം, എന്നാലേ പറ്റൂ. ഇപ്പോ പന്മനയിൽ വെച്ച് ചട്ടമ്പിസ്വാമിയുടെ ഒരു പഴയ പടം കിട്ടി, അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡിയോ കൊടുത്തു. സ്റ്റുഡിയോ കൊടുത്തപ്പോ ആ പടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പടമാണ് മുഖമൊക്കെ, പക്ഷെ കാല് ശരിയല്ല. അപ്പോ ആ ഫോട്ടോഗ്രാഫി അവിടെ ഇരിക്കുന്ന ഒരാൾ നിന്ന് ഒരു വഴിയുള്ളൂ സ്വാമി, ആരെങ്കിലും കാലിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ചേർക്കണം. നമ്മൾ ചേർത്തോ കാല് വൃത്തിയായിരിക്കണം. ഇന്നിപ്പോ ആൾക്കാരെല്ലാം പോയിരിക്കുന്ന തിരുവടികളുടെ കാലം എന്ന് പറഞ്ഞാൽ ആ കാല എനിക്കല്ല ഒരുത്തന്നെ അറിയത്തില്ല ആ സംഗതി. അങ്ങനെ അതിനേലേ അത് വൃത്തിയാവും. ഇല്ലെങ്കിൽ കാലിന്റെ ഭാഗത്ത് എന്താണ് ഈ വാവലിന്റെ ചെറുവ് പോലെ എന്തോ ഇങ്ങനെ കിടക്കുന്നതേ. ഇതപ്പം നല്ല കാലം ആൾക്കാർ കുഴിച്ചോട്ടെ, മനുഷ്യന്റെ വിശ്വാസമല്ല. ഇതെല്ലാവരും അല്ല അവർ കാണുന്നു, തിരുവടികൾ നേരെ കണ്ട് പൂജിക്കുകയാണ്. ജനങ്ങൾക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വികൃതമായ പടങ്ങളും അതും ഇതുമൊക്കെ വെച്ച് കുറേ രുദ്രാക്ഷമാല ഇങ്ങനെ കഴുത്തിൽ നിറയിട്ട് ഒരു ഗുരുവിന്റെ ഒരു പടം കൊണ്ട് കണ്ടിട്ടുണ്ടാവും. അതൊന്നും ഗുരുവിന്റെ പടമൊന്നും ആയിരിക്കില്ല, നിറയെ രുദ്രാക്ഷമാല ഇങ്ങനെ നിറയിട്ടിട്ട് ഒരു പടം. ഒരു ഞാൻ സച്ചിദാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞു ഇതൊക്കെ കളയേണ്ടതാണ്. ഇത്രയും രുദ്രാക്ഷമാല കിട്ടി ഗുരു വരുന്നില്ല എപ്പോഴാണ്. അല്ല വേണമെങ്കിൽ ഒരു മാല ഇട്ടോട്ടെ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഒന്നിനു നമുക്ക് സഹിക്കാം. ആദ്യകാലത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയ സമയത്ത് ചിലപ്പോ ഒരു മാല ഇട്ടിരിക്കാം. അതും കാണും. ഒരു പടത്തിൽ ശാസ്ത്രവീദ്യരുണ്ട് അറിയാമോ, സമാധിയിലെ പടത്തിൽ പടത്തേ കൊണ്ട് ശാസ്ത്രവീദ്യ. ശരി.